സൂത്രം 8 കൃത അത്യേ അനുശയവാൻ ദൃഷ്ടസ്മൃതിഭ്യാം യഥ ഇതം അനേവഞ്ച. പൂർവപക്ഷമാണ് ചർച്ച ചെയ്തത്. യവസംവാദം ഉഷിത്വ പുനർ നിവർത്തന്തെ എന്ന് പറഞ്ഞു. അപ്പോൾ പരലോകത്ത് പോയി തിരിച്ചു വരുമ്പോൾ കർമ്മ സംസ്കാരമെല്ലാം തീർന്നിട്ടാണോ വരുന്നത്? അതോ എന്തെങ്കിലും ശേഷിക്കും? അപ്പോൾ ഒരു കൂട്ടർ വ്യാഖ്യാനിച്ച എല്ലാം തീർന്നിട്ടാ വരുന്നു. അതാണ് പൂർവപക്ഷം. അടുത്ത സിദ്ധാന്തം പറയുന്നു, അവരോഹന്തി തസ്മ നിരനിശയ അവരോഹന്തി ത്യവം പ്രാപ്തേ ബ്രൂമഹ. അനുശയരഹിതന്മാരായി കർമ്മ സംസ്കാര ശൂന്യരായി അവരോഹണം വരുന്നു, തിരിച്ചു വരുന്നു. വെളിയിൽ നിന്ന് താഴോട്ടിറങ്ങുന്നതാണ് അവരോഹണം. പരലോകത്തുനിന്ന് ഭൂമിയിലേക്ക് വരുക. ഇത്യവും പ്രാപ്തി ബ്രഹ്മഹ കൃതാത്യ അനുശയവാൻ. സൂത്രം കൃതാത്യ അനുശയവാൻ എന്ന് പറയുന്നത് ഇനി വ്യാഖ്യാനിക്കും. ഏന കർമ്മവൃന്ദേന ചന്ദ്രമസം ആരൂഢാഹ ഫല ഉപഭോഗായ തസ്മിൻ ഉപഭോഗേന ക്ഷയിതേ തസ്നോഭേഗേന ക്ഷയിതേ തേഷാം യത് അമയം ശരീരം ചന്ദ്രമസി ഉപഭോഗായ ആരബ്ധം തദുപഭോഗക്ഷയ ദർശന ശോക അഗ്നി സമ്പർക്കാത് പ്രവിലീയത്തെ. ഏന കർമ്മവൃന്ദേന, കർമ്മവൃന്ദം കർമ്മസമൂഹം, ഏതൊരു കർമ്മവും സഞ്ചയിച്ചുകൊണ്ടാണ് പരലോകത്തിൽ, അതാണ് ചന്ദ്രമസം, ചന്ദ്രലോകം, സ്വർഗമെന്നും പറയാം, അവിടെ എത്തിച്ചേർന്നത്. അവിടെ എന്തിനാണ് എത്തിച്ചേർന്നത്? ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ചേർന്നു. ആ കർമ്മം അനുഭവം കൊണ്ട് ക്ഷയിച്ചു. എങ്ങനെ ക്ഷയിച്ചു? കാരണം നേരത്തെ അത് ചർച്ച ചെയ്തത് ആത്മയമായ ശരീരമാണ്. അത് അവിടെ സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട ഒരു ശരീരമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഉപഭോഗക്ഷയം, അത് ക്ഷയിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവന് വലിയ ദുഃഖമുണ്ടാകുന്നു. ഇതെന്താ, സ്വർഗത്തിലെല്ലാം മുന്നിലുണ്ട്, പക്ഷെ ഒന്നും തിന്നാനും കുടിക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഉപഭോഗക്ഷയം കൊണ്ടുള്ള ഉപഭോഗക്ഷയത്തിൻ്റെ ജ്ഞാനം കൊണ്ട് വലിയ ദുഃഖമുണ്ടായി. ആ ദുഃഖം കൊണ്ട് തന്നെ ആ ശരീരവും വിലയിച്ചു പോകും. ദുഃഖിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പം ദുഃഖം വരും. ദുഃഖം വന്നാൽ നശിച്ചു പോകുന്നതെല്ലാം. അത് പറയുന്നത് എങ്ങനെയാണോ ഹിമം സൂര്യതാപം കൊണ്ട് ഉരുകിപ്പോകുന്നതുപോലെ ജീവന്റെ ദുഃഖം കൊണ്ട് ശരീരം പോകുന്നു. പിന്നെ ശരീരമില്ലാതെ എങ്ങനെ അവിടെ താമസിക്കും? ഭോഗായതനമല്ലേ ശരീരം. ശരീരമില്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ സുഖദുഃഖാനുഭവം? ദുഃഖമല്ല, സുഖാനുഭവം എങ്ങനെ ഉണ്ടാവും? കർമ്മം ക്ഷയിക്കുമ്പോൾ സുഖവും ക്ഷയിക്കുന്നു, സുഖം ക്ഷയിക്കുമ്പോൾ ദുഃഖമുണ്ടാകും, ദുഃഖമുണ്ടാകുമ്പോൾ ശരീരവും ക്ഷയിക്കുന്നു, പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, മടങ്ങിപ്പോരുന്നു. ഇതാണ് പരലോകത്ത് പോയാൽ സംഭവിക്കുന്നത്. അത് അറിഞ്ഞിരിക്കുന്നു, നല്ലതാ, പോകുമ്പോൾ ഉപകരിക്കും. ഏന കർമ്മവൃന്ദേന, ഏതൊരു കർമ്മവൃന്ദം സമൂഹം കൊണ്ടാണോ എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ചെയ്ത നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ടാപൂർത്താദി കർമ്മങ്ങളിൽ നിന്ന് സഞ്ചയിച്ച സംസ്കാരം, അതാണ് കർമ്മവൃന്ദം. ചന്ദ്രമസ ആരൂഢ, ചന്ദ്ര ലോകത്തിൽ എത്തി കയറിപ്പറ്റിയത്, അവിടെ എത്തിച്ചേർന്നു. തദ്ഉപഭോഗക്ഷയ ദർശന ശ്ലോക അഗ്നി സമ്പർക്ക, അല്ല ഏന ഫലഉപഭോഗായ, അവിടെ എന്തിനാ എത്തിച്ചേർന്നത്? ഫല അനുഭവത്തിനു വേണ്ടി. അപ്പോൾ ഫല ഉപഭോഗായ ചന്ദ്രമസം ആരൂഢാഹ എന്നു. ഉപഭോഗേന തസ്മിൻ ക്ഷയിതേ, തസ്മിനുപഭോഗേന ക്ഷയിതേ, ഉപഭോഗം കൊണ്ടത് ക്ഷയിക്കുമ്പോൾ. തേഷാം ഇത് അപ്മയം ശരീരം, തേഷാം ജീവാനാം ഇത് അപ്മയം ശരീരം, ജലമയമായിരിക്കുന്ന ശരീരം ചന്ദ്രമസി ഉപഭോഗായ ആരബ്ധം, അത് അവിടെ ചന്ദ്രലോകത്തിൽ ഉപഭോഗത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, കർമ്മം കൊണ്ട് അവിടെ നിർമ്മിക്കപ്പെട്ടതാണ്. തത് ഉപഭോഗക്ഷയ ദർശന ശോകാഗ്നി സമ്പർക്ക, ഉപഭോഗക്ഷയ ഉപഭോഗത്തിന്റെ ക്ഷയം സംഭവിക്കുന്നു എന്നുള്ള ദർശനം, അറിവ് കൊണ്ടുണ്ടാകുന്ന ശോകം, ആ ശോകമാകുന്ന അഗ്നി, ആ അഗ്നിയുടെ സമ്പർക്കം കൊണ്ട് പ്രവിലീയത്തെ ലയിച്ചു പോകുന്നു. എന്താണ് ശരീരം? ആ ഉദാഹരണം പറഞ്ഞു, സവിത്ര കിരണ സമ്പർക്കാദിവ ഹിമകരക്കാഹ, ഹിമശകലങ്ങൾ, അത് സവിത്ര കിരണ സമ്പർക്കാദിവ, സൂര്യന്റെ കിരണ സമ്പർക്കം കൊണ്ടെന്ന് വെച്ചാൽ ഉഷ്ണം കൊണ്ട്, അത് ഹിമക്കല്ലുകൾ, അത് ഉരുകി പോകുന്ന പോലെ. അന്നത്തെ കാലത്ത് ഫ്രീസറൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ആകാശത്തുനിന്ന് വീഴുന്ന എന്താ പറയുന്ന ആലിപ്പഴം, അത് സൂര്യനടിക്ക് സൂര്യൻ്റെ ചൂടടിക്കുമ്പോൾ അതങ്ങ് ഉരുകി പോകുന്ന പോലെ നടത്തും, അതിനാണ് ഹിമകരക്കം എന്ന് പറയും. ഹുതഭു അർച്ചി സമ്പർക്കാദിവ ഘൃതകാഠിന്യം, വേറൊരു ഉദാഹരണം പറയുന്നു, നെയ്യ്, തണുത്തുറഞ്ഞിരിക്കുന്ന നെയ്യ്, അത് അഗ്നിയുടെ അർച്ചി, അഗ്നിജ്വാലകളുടെ സമ്പർക്കം കൊണ്ട് അത് ഉരുകിപ്പോകുന്ന പോലെ ഈ ശരീരം തന്നെ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ ഹുതഭുക് അർച്ചി സമ്പർക്കാധിപച ഘൃതകാഠിന്യം തഥകൃത അത്യേ കൃതസ്യ ഇഷ്ടാദേഹ കർമ്മണ ഫല ഉപഭോഗേന ഉപക്ഷയേ സതി സാനിശയ ഇമം ഏവ ഇമം അവരോഹന്തി. ഇനി സൂത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്, കൃതാത്യയെ, അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇത്രയൊക്കെ സംഭവിക്കുന്നതിന് പറയുന്നു തഥ കൃത അത്യയെ, അനന്തരം കൃത അത്യയെ അത് വ്യാഖ്യാനിക്കുന്നു. എന്താണ് കൃതസ്യ ഇഷ്ടാദേഹ കർമ്മണ ഫല ഉപഭോഗേന ഉപക്ഷയേ അത്യയം എന്ന് പറഞ്ഞാൽ നാശം, അതാണ് പറയുന്നത്. കൃതം എന്ന് പറഞ്ഞാൽ കർമ്മം, ഇവിടെ അനുഷ്ഠിച്ച കർമ്മങ്ങൾ അതാണ്. തഥ കൃതാത്യെ കൃതസ്യ ഇഷ്ടാദേഹ കർമ്മ, ഇവിടെ അനുഷ്ഠിച്ച ഇഷ്ടാദി കർമ്മങ്ങളുടെ ഫലവഭോഗേന പക്ഷേ ഫലാനുഭവം കൊണ്ട്, അവിടുത്തെ ഫലാനുഭവം കൊണ്ട് ക്ഷയിച്ചു കഴിഞ്ഞ സാനുശയാഹ അനുശയത്തോടുകൂടി, അനുശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം, ആ സംസ്കാരത്തോടുകൂടി തന്നെ ഇമം ലോകം അവരോഹന്തി, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ്. ഇതാണ് സിദ്ധാന്തം. കൃത അത്യെ അനുശയവാൻ എന്ന് പറയുന്നതാണ്. വീണ്ടും കർമ്മശേഷത്തോടുകൂടി തന്നെയാണ് വരുന്നത്. കേന ഹേതുന, അതിനെന്താ അങ്ങനെ നിങ്ങൾ പറയാനെന്താ കാരണം? പൂർവക്ഷി ചോദിക്കുകയാണ്. സമാനം പറയുന്നു, ദുഷ്ടസ്മൃതിഭ്യാം ഇത്യാഹ, ഹേതുവാണ് ദുഷ്ടസ്മൃതിഭ്യാം എന്ന് പറയുന്നു. ദുഷ്ടസ്മൃതിഭ്യാം എന്ന് പറയുന്ന ഏത് വിഭക്തിയ? പഞ്ചമി തന്നെയാവണം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഏതാവാം? തൃതീയനും വരാം, ചതുർത്ഥി വരും. തഥാ ഹി പ്രത്യക്ഷ ശ്രുതി സാനുശയാനാം അവരോഹം ദർശയതി. അപ്പൊ ഇവിടെ ദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടത്, ദൃശ്യ പ്രേക്ഷണേ, കണ്ടതെന്നാണ് അർത്ഥം. നിഷ്ഠ, എന്തിനെയാ കണ്ടത്? ശ്രുതി. ശ്രുതിയെ കാണാൻ പറ്റൂ? പറ്റൂ? കേൾക്കാനേ പറ്റൂ? ഇനി വേണമെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ലിപിയെ കാണാൻ പറ്റൂ, എന്നാലും ശ്രുതിയെ കാണാൻ പറ്റത്തില്ല, കേൾക്കാനേ പറ്റൂ. അപ്പൊ ദുഷ്ടമെന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതം എന്നർത്ഥം എടുക്കണം. ശ്രുതം എന്ന് പറയുമ്പോൾ ശ്രുതിയായി, അങ്ങനെ അർത്ഥം പറയുന്നു. അത് സാധാരണ നമ്മൾ പറയാറുണ്ട്, കേൾക്കുക, മണക്കുക, രുചിക്കുക, എല്ലാത്തിനും സാധാരണ പൊതുവെ കണ്ട് കണ്ട് എന്ന് പറയാറുണ്ട്. അത് സാധാരണ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മതപ്രഭാഷണത്തിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ എന്ത് എങ്ങനെ പറയണം? കേൾക്കുക, രുചിക്കുക, മണക്കുക, എല്ലാം കൂടെ ചേർത്ത് പറയണമെങ്കിൽ എന്ത് പറയണം? അറിയുക എന്ന് പറയണം. കണ്ടു എന്ന് പറയരുത്. കണ്ടെന്ന് പറഞ്ഞാൽ അത് അബദ്ധമായി പോകും. അറിഞ്ഞു, കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് കണ്ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെയും ദുഷ്ടമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം പറയുന്നത് ശ്രുതം എന്നാണ് അർത്ഥം. ശ്രുതം എന്ന് പറയുമ്പോൾ ശ്രുതി. അപ്പോൾ ഹേതു ശ്രുതിയാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഭാഷകാരൻ ഈ പറയുന്നതെല്ലാം? ശ്രുതിക്കനുസരിച്ചിട്ടാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രോക്തം, ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുക. കുറഞ്ഞ പക്ഷം തൽക്കാലത്തേക്കെങ്കിലും ഈശ്വരപ്രോക്തമാണെന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതെല്ലാം അബദ്ധമായിത്തീരും. ഈ പറയുന്ന ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റും? ആർക്കും പറ്റത്തില്ല. അപ്പൊ ശ്രുതി ഈശ്വരം പറഞ്ഞു പോകുന്നു, വരുന്നു, അവിടെ ഇന്നൊക്കെ സംഭവിക്കുന്നു. ഈശ്വരപ്രോക്തമായ ശ്രുതി എന്ന് പറയുന്നു. അങ്ങനെ പറയാൻ കഴിയും. പിന്നെ ആ പറഞ്ഞതിൽ നിന്നുകൊണ്ടുള്ള വിചാരമാണ്, യുക്തിയാണ് പ്രയോഗിക്കുന്നത്. അതിൽ പരസ്പര വിരോധങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനാണ് യുക്തി. അല്ലാതെ ശ്രുതിയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല യുക്തി പ്രയോഗിക്കുന്നു. എന്തുകൊണ്ട്? ഏ ശ്രുതി സ്വതപ്രമാണമാണ്. ശ്രുതി പറഞ്ഞാൽ പറഞ്ഞത്. ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അപ്പം പിന്നെ അതിന് വേറെ പ്രമാണമൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷേ പല ശ്രുതി കേൾക്കുമ്പോൾ പലതുപോലെ തോന്നുന്നു. അപ്പോൾ അതിൽ വിചാരം വരുന്നു. അതിനെ ശ്രുതിയെ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി അത്രയും വിചാരത്തിന് സാധ്യമാണ്. അല്ലാതെ യുക്തി എന്ന് പറയുന്നത് ശ്രുതി ഏതെങ്കിലും തരത്തിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ പറയാം അത് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് അവർ സമർത്ഥിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ശ്രുതിക്ക് അങ്ങനെ ഒരു അംഗീകാരത്തിൻ്റെ ആവശ്യം, ആരുടെയും അംഗീകാരം ആവശ്യമില്ല. ശങ്കരാചാര്യരുടെയും ആവശ്യമില്ല, നമ്മുടെ ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. പക്ഷെ വിരോധങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വിചാരം ചെയ്യുന്നു. ദുഷ്ടസ്മൃതിഭ്യമിത്യഹ തഥാഹി പ്രത്യക്ഷാശ്രുതി, അതാണ് ദുഷ്ട എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നത്. സാനുശയാനാം അവരോഹം തിരശ്ശേരി ആശ്രുതി. സാനുശയന്മാർ, അനുശയത്തോടുകൂടിയവർ, കർമ്മ സംസ്കാരത്തോടുകൂടിയവരുടെ അവരോഹത്തെ കാണിക്കുന്നു എന്ന് വെച്ചാൽ തിരിച്ചുവരവിനെ കാണിക്കുന്നു. ഇഹ രമണീയ ചരണാ അഭ്യാസോഹ യത്തെ രമണീയാം യോനിം ആപദ്ധീരൻ ബ്രാഹ്മണ യോനിം വ ക്ഷത്രിയ യോനിം വ വൈശ്യ യോനിം വ അഥയ ഇഹ കപൂയ ചരണാ അഭ്യാസോഹ യത്തെ കപൂയാം യോനിം ആപദ്ധീരൻ സ്വയോനിം വ സൂകര യോനിം വ ചണ്ടാള യോനിം വ ഇതി. ഇതിന് ശ്രുതി പറയുന്നതാണ് രമണീയ ചരണം. ചരണമെന്ന് വെച്ചാൽ ആ ചരണം. പിന്നെ ഇത് വ്യാഖ്യാതാക്കളൊക്കെ ഇവിടെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചരണമെന്ന് പറഞ്ഞാൽ ഇഷ്ടാപൂർത്താദികളാണ്, അത് കർമ്മങ്ങളല്ല, അഗ്നിഹോത്രാദികളല്ല, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. രമണീയ ചരണമെന്ന് വെച്ചാൽ സദാചാരം, അല്ലെങ്കിൽ സത്കർമ്മമെന്ന് പറയാം. അങ്ങനെ സദാചാരനിഷ്ഠന്മാര്, സത്കർമ്മനിഷ്ഠന്മാരെ സംബന്ധിച്ച് അഭ്യാസോ ഉറപ്പിക്കാൻ പറയുന്നു. അഭ്യാസം എന്ന് വെച്ചാൽ അവശ്യം ഭാവിയാണോ, അവശ്യം ഭവിക്കുന്നു. അഭ്യാസോ അവശ്യം ഹി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ മാറി വരും. ഇവിടെ അഭ്യാസം എന്ന് പറഞ്ഞാൽ അവശ്യം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എത്തെ എന്താണ് രമണീയാം യോനിം അപദ്യേരൻ, രമണീയമായ യോനിയെ, ജന്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീ ഗർഭത്തെ പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. അതേതായി അങ്ങനെയുള്ള ജന്മത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ യോനിമ്പ, ക്ഷത്രിയ യോനിമ്പ, വൈശ്യ യോനിമ്പ, ഇതെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുക എന്ന് പറയുന്നത് പുണ്യകർമ്മം ചെയ്തവനാണ് പറ്റുന്നത്. ക്ഷത്രിയ സ്ത്രീയിൽ ജനിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ, ശകലം പുണ്യം കുറഞ്ഞിരിക്കും. വൈശ്യ യോനിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പുണ്യം ചെയ്തവരാണെന്തോ അല്പം എന്തോ വേണ്ടാതീനവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈശ്യ സ്ത്രീയിൽ ജനിച്ചത്. പക്ഷെ അർത്ഥം അത് തന്നെയാണ്. ബ്രാഹ്മണ സ്ത്രീ ജനിക്കുക, ക്ഷത്രിയ സ്ത്രീ ജനിക്കുക, വൈശ്യ സ്ത്രീ ജനിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിച്ച ആൾക്കാർ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പുണ്യകർമ്മം ചെയ്യുന്നവർ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നു, ക്ഷത്രിയ സ്ത്രീ ജനിക്കുന്നു, വൈശ്യ സ്ത്രീ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണനായി ജനിക്കുന്നു, ക്ഷത്രിയ സ്ത്രീയിൽ ജനിക്കുന്നവൻ ക്ഷത്രിയനായി ജനിക്കുന്നു, വൈശ്യസ്ത്രീയിൽ ജനിക്കുന്നവൻ വൈശ്യനായി തന്നെ ജനിക്കുന്നു എന്ന് വരല്ലേ വരും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണ സ്ത്രീ ജനിക്കുന്നവൻ തന്നെയാണ് ബ്രാഹ്മണൻ. അവന് സംശയമില്ല, ക്ഷത്രിയ സ്ത്രീയിൽ ജനിക്കുന്നവൻ തന്നെയാണ് ക്ഷത്രിയൻ, വൈശ്യ സ്ത്രീ ജനിക്കുന്നവൻ തന്നെയാണ് വൈശ്യൻ. അധ യഹ കപൂയ കർണാഹ, നിഷിദ്ധാചരണം ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നു, പാപം അനുഷ്ഠിക്കുന്നവർ. അഭ്യാസോഹ അവശ്യം ഹിയത്തെ കപ്പൂയാം യോനിം ആപദ്യേരൻ, പാപയോനികളെ പാപസ്ത്രീകളിൽ ജനിക്കുന്നു, പാപസ്ത്രീ ഗർഭത്തിൽ പ്രവേശിക്കുന്നു. ഏതാണ് പാപസ്ത്രീ? ശയോനി, പെൺപട്ടി, അതിന്റെ ഗർഭത്തിൽ പിറക്കുന്നു. അത് പെൺപട്ടിയുടെ ഗർഭത്തിൽ പിറക്കുക എന്ന് പറയുന്നത് പാപമാണെന്ന് പറയുന്നത് മനുഷ്യന്റെ ധർമാധർമ്മ വിവേകം കൊണ്ടാണ്. അവർക്ക് പാപമൊന്നുമില്ല, ഒരു പാപവും. പിന്നെ ഇത് പണ്ടത്തെ രീതി അനുസരിച്ചാണ്. ഇന്ന് പെൺപട്ടിയുടെ ഗർഭത്തിൽ പിറന്നു കഴിഞ്ഞാൽ എത്രയോ പുണ്യവാന്മാരായ പട്ടികളുണ്ട്. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് മനുഷ്യനെക്കാളും. ഇതൊക്കെ പഴയ കണക്കിൽ പറഞ്ഞതാണ്. എല്ലാം നമ്മൾ അക്ഷരം പ്രതി എടുത്തു കളയരുത്. പിന്നെ എല്ലാം വരും. സൂകരയോനി, പന്നിയുടെ. പിന്നെ മനുഷ്യന്റെ വിവേകം അനുസരിച്ച് പറയുമ്പോൾ അതിന് എന്തൊക്കെ സ്വഭാവങ്ങൾ അനുഭവിച്ചാലും അതിന് വിവേകമില്ല. അതുകൊണ്ട് ജന്മം പാപഫലമാണോ? നമ്മുടെ കർമ്മഫലത്തെ പൂർവജന്മങ്ങളിലെങ്ങാണ്ട് ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി വലിയ വീട്ടിൽ പട്ടിയായിട്ട് ജനിക്കുന്നു, ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി തെരുവ് പട്ടിയായിട്ട് ജനിക്കുന്നു. അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ മനുഷ്യൻ്റെ ധർമാധർമ്മ വിവേകം അനുസരിച്ചാണ്. അവരുടെ നിലയിൽ നോക്കിയാൽ അവർക്ക് സുഖമാണ്. മനുഷ്യനെ പോലെ തന്നെ സുഖദുഃഖ സമ്മിശ്രമാണ്. തെരുവ് പട്ടി എന്ന് പറഞ്ഞ് മോശമെന്ന് പറയാൻ പറ്റില്ല. നല്ല ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും സുഖമാണ് അവർക്ക്. ചണ്ടാള യോനിമ്പ, ഇനി ചണ്ടാള ജന്മം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അശ്വയോനി, സൂകരയോനി, ചണ്ടാള യോനി എന്നൊക്കെ പറയുമ്പോൾ വിവേകരഹിതമായ ജീവിതം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പട്ടിയോടും പന്നിയോടും ചണ്ടാളനെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇവിടെ ചണ്ടാള യോനി എന്ന് പറയുമ്പോൾ ശൗചാചാര വർജിതന്മാരായി ധർമാധർമ്മ വിവേകമൊന്നും കൂടാതെ അങ്ങനെ ജീവിക്കുന്ന ചണ്ടാളനെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഹിംസാപരന്മാരായി ഒക്കെ ജീവിക്കുന്ന ചണ്ടാള സ്ത്രീ ജനിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ചണ്ടാള പാപം കൊണ്ടാണ് ചണ്ടാള സ്ത്രീ ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ തല്ലുള്ളൂ, അകത്തുമാകും, കേസ് ചാർജ് ചെയ്യാം, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പറയുന്നത് കുറ്റകരമാണ്. അത് ഈശ്വരൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, ഋഷി പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, പിടിച്ചകത്തിടും. ഇന്നത്തെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഞാനിത് പറയുന്നത് വ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം പറയുന്നതല്ല. അങ്ങനെ പറയാൻ പാടില്ല. ഉണ്ടാകും. പക്ഷെ ഇത് പണ്ടും ഈ പറഞ്ഞതിൽ കുഴപ്പമുണ്ട്, പണ്ട് പറഞ്ഞെടുത്തും ഉണ്ട് തകരാറ്. കാരണം ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചാണ് സ്മൃതികൾ. സ്മൃതികൾ ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ വീണ്ടും തകരാറ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നതനുസരിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ചണ്ടാളൻ, പന്നി, പട്ടി, ഈ ജന്മങ്ങളെല്ലാം തന്നെ അതാത് സ്ത്രീകളിൽ, സ്ത്രീ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നുകൊണ്ടാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണനായിരിക്കും, ക്ഷത്രിയ സ്ത്രീയിൽ നിന്ന് ജനിച്ച ക്ഷത്രിയനായിരിക്കും, വൈശ്യ സ്ത്രീയിൽ നിന്ന് ജനിച്ച വൈശ്യനായിരിക്കും. ഇത് ഒരുപാട് വ്യാഖ്യാനത്തിൽ ഒരുപാട് വിവാദങ്ങളുള്ളതാണ്. അങ്ങോട്ട് കിടക്കണോ വേണ്ടേ? ചിലർക്ക് പകുതി ഇഷ്ടമുണ്ട്, കേട്ടാ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും മോശമായി പറയണമെങ്കിൽ ഒന്ന് സന്തോഷിക്കാറുണ്ട്. അതായത് ഇങ്ങനെ പറയുമ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയാദികളെല്ലാം ജന്മം കൊണ്ട് തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം എടുത്തോ, അപ്പോൾ ഈ പറയുന്നതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ നോക്കത്തില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ തന്നെ വ്യാഖ്യാനിക്കുന്നിടത്ത് സ്മൃതികളിലും മറ്റും വരുമ്പോഴത്തേക്ക് ഇതിന് മാറ്റമുണ്ട്, മനുസ്മൃതിയിലും മറ്റും. കാരണം ഇവിടെ പറയുന്ന ബ്രാഹ്മണ യോനിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീയിൽ ഗർഭ ധരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം, വേറെ അർത്ഥമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ജനിക്കുന്നവൻ പുണ്യകർമ്മം കൊണ്ടാണ്, അതുകൊണ്ട് അവൻ എന്തു വരുന്നു, അവൻ ബ്രാഹ്മണനായി ജനിക്കുന്നു, അത് പുണ്യകർമ്മത്തിൻ്റെ ഫലമൊന്നും പറഞ്ഞു. പക്ഷെ സ്മൃതികളിൽ പറയുന്നത് ബ്രാഹ്മണ സ്ത്രീയിൽ ശൂദ്രന് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ചണ്ടാളനാകുമെന്നാണ്. അപ്പോൾ ഇതുമായിട്ട് ശരിയാകും. ഇത് മനുസ്മൃതി അതുപോലെയുള്ള സ്മൃതികളിൽ പറയുന്നതാണ്. ബ്രാഹ്മണ സ്ത്രീയിൽ ശൂദ്രനും ജനിക്കണമെങ്കിൽ എന്തായാലും പുരുഷൻ വേണമല്ലോ ജനിക്കാൻ, അപ്പം അവൻ ചണ്ടാളൻ. ഇവിടെ പറയുന്നതനുസരിച്ച് എന്താണ്, ചണ്ടാള സ്ത്രീയിൽ ജനിച്ചാൽ ചണ്ടാളൻ. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ബ്രാഹ്മണനെ ജനിക്കുമെന്ന് പറയാൻ പറ്റില്ല സ്മൃതികൾ പറയുന്നതനുസരിച്ച്. അങ്ങനെയാണ് സങ്കരജാതികളെല്ലാം വന്നത്. അത് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള അങ്ങനെ ജനിക്കുന്ന ചണ്ടാള സ്ത്രീയിൽ വൈശ്യനിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ശുപച്ചൻ, പട്ടിയെ പാകം ചെയ്യുന്നവൻ, ചണ്ടാളനും കുറച്ചുകൂടി താഴ്ന്നവനാണ്. അപ്പോൾ വീണ്ടും പോയി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നിയമത്തിൽ തന്നെ മാറ്റം വരുന്ന ഒന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ ജനിക്കുന്നതുകൊണ്ട് ആ ജാതിയിൽ തന്നെ പുണ്യജന്മം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് സ്മൃതികളിൽ പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് താല്പര്യം എന്തോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് അവിടെ ശൗചാചാരങ്ങളെല്ലാം പാലിച്ച് ധർമ്മനിഷ്ഠരായി പിന്നെ വർണ്ണത്തിനുചിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണർ, അതിലെ സ്ത്രീകളിൽ. അപ്പൊ അങ്ങനെ ഉള്ള ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നവൻ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ വരുന്നത്, ബ്രാഹ്മണനായിരിക്കും. ലോകത്തും അങ്ങനെയാണ്, ക്രിസ്ത്യാനിക്ക് ജനിച്ച ക്രിസ്ത്യാനി, മുസ്ലിമിന് ജനിച്ച മുസ്ലിം, ഇതൊക്കെയാണല്ലോ ലോകത്ത് നടക്കുന്നത്. ഇന്നും പണ്ടും അങ്ങനെയൊക്കെ തന്നെ, കാലം കൊണ്ട് മാറ്റമൊന്നുമില്ല. ഹിന്ദുവിന് ജനിച്ച ഹിന്ദു, അത്രയൂടെ പറയുന്നത്. ഇത് ഇന്ന് നമ്മൾ പല മതങ്ങൾ പറയുന്നു, പണ്ട് പല വർണ്ണങ്ങളെ പറഞ്ഞിരുന്നു. അതാത് വർണ്ണത്തിൽ, വർണ്ണങ്ങളെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്, മനുഷ്യൻ പല വർണ്ണങ്ങളായിരുന്നു, അല്ലെങ്കിൽ പല ഗോത്രങ്ങളായിരുന്നു. ആ ഗോത്രത്തിൽ ജനിക്കുന്നവരെല്ലാം അതിൽപ്പെട്ടവരായിരുന്നു. അതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ട്? അതിന് കാരണമെന്ന് പറയുന്നത് അവരവരുടെ പുണ്യമനുസരിച്ച്. അപ്പം അങ്ങനെ ശൗചാചാരങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജനിക്കുന്നവന് സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ജീവിക്കാൻ കഴിയും. അപ്പോൾ അവൻ്റെ ജീവനും ശ്രേഷ്ഠമായിരിക്കും എന്നെല്ലാം കരുതുന്ന സ്വാഭാവികമായ ഒരു യുക്തി ഇന്ന് ലോക വ്യവഹാരം അനുസരിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിന് വിപരീതമായി സംഭവിക്കാം. ബ്രാഹ്മണ സ്ത്രീയിൽ ചണ്ഡാളന് ശൂദ്രന് പുത്രനും ഉണ്ടായിക്കഴിഞ്ഞാലും ചണ്ഡാളനായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. അവനെ പിന്നെ ചണ്ഡാള ഗണത്തിലാ പെടുത്തിയിരിക്കുന്നത്. അത് സങ്കരം എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മം കൊണ്ട് തന്നെയാണ് ജാതി എന്ന് നിർണയിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വൈഷമ്യങ്ങൾ വരും. അത് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടും വരും. പിന്നെ അങ്ങനെ ജനിക്കുന്നവരുടെ പിന്നെ കർമ്മങ്ങളെ സംബന്ധിച്ചും വരും. ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കുന്നവന് ബ്രാഹ്മണോചിതമായ കർമ്മങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ശരിയാണോ? ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും, ബ്രാഹ്മണോചിതമായ വേദാധ്യയനം, അധ്യാപനം തുടങ്ങിയ കർമ്മങ്ങളിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ ബ്രാഹ്മണ സ്ത്രീയിൽ ശൂദ്രന് ജനിച്ചു കഴിഞ്ഞാലോ? അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എല്ലാം മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. ശ്രുതിയിൽ പറയുന്നത് ശരി, പക്ഷേ ലോക വ്യവഹാരത്തിൽ എല്ലാം മാറിയാണ് കാണുന്നത്. അപ്പോൾ അതിനും സമാധാനം പറയണ്ടേ? അതാണ് സ്മൃതികാരന്മാർ പറയുന്നത്. ശ്രുതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പക്ഷേ ലോകത്ത് ഇങ്ങനെയെല്ലാം നടക്കുന്നുമുണ്ട്, പണ്ടേ നടന്നിരുന്നു. അപ്പോൾ പിന്നെ അതിന് സമാധാനം പറയാൻ വേണ്ടി സ്മൃതികാരന്മാർ അത് വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ജന്മം കൊണ്ട് മാത്രം ഇങ്ങനെ പറയുന്നിടത്തും ഒരുവന്റെ വർണ്ണം ഇന്നതേ ആകാവൂന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ബ്രാഹ്മണ സ്ത്രീ ജനിക്കുന്നു, ബ്രാഹ്മണനെ ആകാവൂന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ശൂദ്രനുമാകാം, ചണ്ഡാളനുമാകാം, ഏതുമാകാം. അതിൽ പിന്നെ ഒരുപാട് അവാന്തര ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അത് നിർണയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സങ്കീർണതകളൊക്കെ വന്നതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അവൻ്റെ ഗുണവും കർമ്മവും അനുസരിച്ച് നിർച്ഛയിക്കുക. അങ്ങനെ വരുമ്പോഴോ അത് ഈ കാലം കൊണ്ട് മാറ്റം കൊണ്ട് വന്നതാണ്. കാരണം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിച്ചിരുന്നപ്പോഴാണ് ആദിയിൽ ഈ വർണ്ണ ഗോത്ര വ്യവസ്ഥ വന്നത്. ഒരു ഗോത്രത്തിൽപ്പെട്ടവരെല്ലാം ഒരു തൊഴിൽ ചെയ്യും. അപ്പോൾ അവർ ഒരു വർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു ജാതിയായി അറിയപ്പെട്ടു. വർണ്ണവും ജാതി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെ, അങ്ങനെ അറിയപ്പെട്ടിരുന്നു. തൊഴിൽ വിഭജനത്തിൽ വന്നതാണ്. പക്ഷേ കാലം വന്നപ്പോൾ ആൾക്കാർ തൊഴിലുകളും മാറി ചെയ്യാൻ തുടങ്ങി. ആ വർണ്ണങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ജന്മങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം തിരിഞ്ഞ് മറിഞ്ഞ് ഇതൊക്കെ അവ്യവസ്ഥമായി. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഗുണവും കർമ്മവും അനുസരിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഗുണവും കർമ്മവും തീരുമാനിച്ച് വരുമ്പോൾ എന്താണ് സ്വ കർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം എന്നുള്ളതിൽ പിന്നെ പ്രശ്നം വരും. അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ബ്രാഹ്മണ ആ കുലത്തിലെ കർമ്മങ്ങൾ ചെയ്യണമോ അതോ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കർമ്മം ചെയ്യണമോ, ഇതിലാണ് പിന്നെ തർക്കം വരുന്നത്. അതാണ് വ്യാഖ്യാനങ്ങളിൽ വരുമ്പോഴത്തേക്ക്. പിന്നെ എല്ലാം വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചാണ്. ശ്രേയാൻ സ്വധർമ്മോ വീഗുണ പരധർമാ സുനിഷ്ഠിത. ശ്രേയാൻ സ്വധർമ്മോ, സ്വധർമ്മം വിഗുണമാണെങ്കിലും ശ്രേഷ്ഠമാണ്, അതിൽ ന്യൂനതകളുണ്ടെങ്കിലും ശ്രേഷ്ഠമാണ്. എങ്ങനെ? നല്ലവണ്ണം അനുഷ്ഠിച്ച പരധർമ്മത്തെ കാണും. സർവാരംഭോ ഹി ദോഷേണ ധൂമേന ബാക്കി അഗ്നിരിവാവൃത. ആർക്കും ഗീതയും ഒന്നും ഓർമ്മയില്ല. സഹജം കർമ്മകൗന്ദേയ സദോഷമവി നത്യജേത് ബാക്കി എല്ലാം ഒന്ന് തന്നെ. സ്വഭാവ നിയതം കർമ്മ കുറവന്നാപ്നോതി. പക്ഷെ നമ്മൾ രണ്ട് ഒരുമിച്ചാ പഠിച്ചത് ഇതൊക്കെ, നിങ്ങളും ഞാനും. അപ്പോ അവിടെയും പറയുന്നത് എന്താണ്? സഹജം കർമ്മ കൗന്ദേയ സദോഷം പിന്നെ ത്യജാണ്. സഹജമായ കർമ്മങ്ങൾ ദോഷമുണ്ടെങ്കിലും ത്യജിക്കരുത്. അപ്പോൾ അവിടെ പിന്നെ വ്യാഖ്യാനത്തിൽ എന്താ പറയൂ, എങ്ങനെ ഇത് വ്യാഖ്യാനിക്കും? സഹജമായ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പുണ്യകർമ്മം കൊണ്ട് ബ്രാഹ്മണകുലത്തിൽ വന്നപ്പോൾ തന്നെ കിട്ടിയ കർമ്മം എന്ന് പറയുന്നതാണ് വേദാധ്യയനവും മറ്റും. അതാണോ സഹജം കർമ്മ? അതെ. എന്താണോ എന്നല്ല അവിടെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഇപ്പൊ പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? ആ സ്വഭാവനിയതമായ കർമ്മമാണോ സഹജം കർമ്മ എന്നുള്ളതാണ് അവിടെ പറയുന്നല്ലോ. ബ്രഹ്മകർമ്മ സ്വഭാവജം, വൈശ്യകർമ്മ സ്വഭാവജം, ശൂദ്രകർമ്മ സ്വഭാവജം, ക്ഷത്രകർമ്മ സ്വഭാവജം എന്ന് പറയുന്ന സ്വഭാവനിയതം കർമ്മ അതാണോ സ്വധർമ്മം? അത് പിന്നെ തീരുമാനിക്കേണ്ടി വരും. സ്വഭാവനിയതം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം കൊണ്ട് നിയതമാകുന്ന നിശ്ചിതമാകുന്ന കർമ്മം, അതിനെയാണ് സ്വകർമ്മം എന്ന് പറയേണ്ടതെന്ന് പറയുന്ന എന്താണ് ഈ മുമ്പ് നടന്നു വന്നിരുന്ന വർണ്ണധർമ്മങ്ങൾ? ആ വർണ്ണധർമ്മങ്ങളിൽ ഉള്ള ഒരു തിരുത്തലാണ്. അപ്പോൾ ജനിച്ചതുകൊണ്ട് കർമ്മം അങ്ങനെ ആയിരുന്നുകൊണ്ട് ജനിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, ലോകത്തും അങ്ങനെ കാണുന്നതാണ്. നെയ്ത്തുകാരൻ്റെ മകൻ നെയ്ത്ത് ചെയ്യുന്നു, ആശാരിയുടെ മകൻ ആശാരി ചെയ്യുന്നു, ആ പണി ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ലോകത്ത് നടന്നു വന്നിരുന്നു. ഇവരുന്ന് സ്വഭാവനിയതമായ കർമ്മം അതിനെയാണ് ഞാൻ സ്വധർമ്മമെന്ന് ഒന്ന് പരിഷ്കരിച്ച് പറയുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റൊരു ഏർപ്പാട് നിലവിലുണ്ടെങ്കിലും അവിടെ സ്വധർമ്മത്തെ നിശ്ചയിക്കുന്നു. ഇത് വ്യത്യാസം. അപ്പോൾ സ്വധർമ്മം അനുസരിച്ച് വർണ്ണധർമ്മം അനുസരിച്ചെന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പിന്നെ വർണ്ണത്തെ പിന്നെ നിശ്ചയിക്കേണ്ടി വരും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞതിന് അപ്പോൾ അർത്ഥം എങ്ങനെ പറയും? ബ്രാഹ്മണ യോനിയും വാ, ക്ഷത്രിയ യോനിയും വാ, വൈശ്യ യോനിയും വാ എന്ന് പറയുമ്പോൾ അവിടെയും പിന്നെ തീരുമാനിക്കേണ്ടി വരും. എന്താണ് അവന്റെ സ്വഭാവം? അതിന് അനുസരിച്ച് ഉള്ള കർമ്മം അവന് കിട്ടണം. അപ്പോൾ അതിനനുകൂലമായ ജന്മം കിട്ടണം എന്ന് വരും. കാരണം ഇവിടെ ഈ ബ്രഹ്മകർമ്മം വൈശ്യകർമ്മം അവിടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ശൂദ്രകർമ്മം എന്നൊക്കെ പറയുന്നിടത്ത് ഒരിടത്തും തന്നെ സ്ത്രീയുടെ കർമ്മം എന്താണെന്ന് പറയുന്നില്ല. ഉണ്ടാ എല്ലായിടത്തും പറയുന്ന പുരുഷന്മാരുടെ കർമ്മമാണ്. ഒരു തലത്തും സ്ത്രീയുടെ പണി എന്താണെന്ന് പറയത്തില്ല. സ്ത്രീയുടെ പണി എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. എന്താണ് വീട്ടിൻ്റെ അകത്തുള്ള പണികൾ, പ്രസവിക്കുക, കുട്ടികളെ വളർത്തുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് സ്ത്രീയുടെ കർമ്മം. അല്ല വേറെ ഈ പറയുന്ന ഒരു ധർമ്മവും സ്ത്രീക്കില്ല. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്തത്. അപ്പൊ എല്ലാം പക്ഷെ ഇവനീ പുണ്യം കൊണ്ട് ജനിക്കണമെങ്കിൽ എന്ത് വേണം? സ്ത്രീ വേണം. അത് പുരുഷനിലൂടെ സാധിക്കില്ല. ഭാവി സാധിക്കുമായിരിക്കും, പണ്ട് സാധിക്കുന്നതായിരുന്നു, അന്നത് സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ തിരുത്തി എഴുതേണ്ടി വരും. ഇത് ഇതുവരെ ഉള്ള സംഭവം അനുസരിച്ചാണ് ഈ പറയുന്നത്. എല്ലാം പുരുഷനെ കേന്ദ്രീകരിച്ചാണ്, പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് എല്ലാ ചിന്തകളും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ധർമ്മത്തെക്കുറിച്ചൊന്നും കാര്യമായി ചിന്തിക്കാത്തത്. പിന്നെ എന്ന് വിചാരിച്ച് ചിന്തിക്കാതില്ല, അത് വളരെ ചുരുക്കം. അത് പറയുന്നുണ്ട്, ഭാര്യ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നരകത്തിൽ പോകുമെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഭാര്യയെ കൺട്രോൾ ചെയ്തുകൊണ്ടും കള്ളു കുടിക്കാനൊന്നും വിടരുത്, ഇതെല്ലാം പറയുന്നുണ്ട്. ഒന്നും പറയാതിരിക്കുന്നില്ല. ആജ്ഞാപേക്ഷണം പോലെയുള്ള സ്ത്രീകളിൽ ഭാര്യ, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രാമുഖ്യത്തോടെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ സ്ത്രീയിൽ ജനിക്കുന്നു, അങ്ങനെ ജനിക്കുന്നവൻ പിന്നെ സ്വഭാവനീതമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഇതിൽ കാര്യങ്ങൾ ഒതുങ്ങാത്തതുകൊണ്ട്, കാരണം ബ്രാഹ്മണ സ്ത്രീ ജനിക്കുന്നവനൊക്കെ ബ്രാഹ്മണനായി കാണപ്പെടുന്നുണ്ട്, അവിടെ തന്നെ ജന്മങ്ങൾ പലതരത്തിൽ മാറി തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ മാറ്റി എഴുതി, പൊളിച്ചെഴുതി. അതാണ് ഈ ഗുണകർമ്മങ്ങളെന്ന് പറയുന്നതിലേക്ക് പിന്നീട് മാറി വന്നത്. അപ്പോൾ രണ്ടും സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. രണ്ട് യാഥാർത്ഥ്യമാണ്, പഴയ കാലഘട്ടത്തിൽ നിലനിന്നതുമാണ്. അപ്പോൾ ഇവിടെ പുണ്യം കൊണ്ട് പിന്നെ ഇവിടെ പറയുന്നത് വേറൊന്നിപ്പോൾ ബ്രാഹ്മണനെ ജനിച്ചാലും ക്ഷത്രിയന് ജനിച്ചാലും വൈശ്യന് ജനിച്ചാലും എല്ലാം മനുഷ്യജന്മമാണല്ലോ. എല്ലാം മനുഷ്യജന്മമായിരിക്കെ ചണ്ടാള ജന്മവും മനുഷ്യജന്മമാണ്, അതിനെ എന്തിനാ പന്നിയുടെ കൂട്ടത്തിൽ ചേർത്ത്? അല്ലേ, വൈശ്യയോനി ക്ഷത്രിയോനി എന്ന് പറയുന്നതിനോട് ചേർക്കാതെ പന്നിയുടെയും പട്ടിയുടെയും കൂട്ടത്തിലാണ് ചണ്ടാളനെ, അതും മനുഷ്യനായിട്ട് കൂടി. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെയാ പറയുന്നു. ശനി ചെയ്യുക സ്വപാക്കിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ പറയത്തില്ല. കാരണം അത് അങ്ങനെ പറയാൻ കാരണം അത് മനുഷ്യരാണെന്ന് അംഗീകരിക്കാത്തതുകൊണ്ടല്ല, ആ കാലഘട്ടത്തിൽ യാതൊരു വിവേകവും ഇല്ലാതെ ശൗചാചാരങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്നവരെ അങ്ങനെ മറിച്ച് ജീവിച്ചവർ അവരെ സാധാരണ പറയാറില്ലേ, മനുഷ്യനാണെങ്കിലും അവൻ മൃഗതുല്യനാണെന്ന് പറയാറില്ലേ, ആ രീതി പറയുന്നതാണ്. പക്ഷെ അതന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നത്തെ കാലത്ത് അത് പറയുന്നത് ശരിയല്ല, തെറ്റാണ്. മനുഷ്യൻ പിന്നെ മനുഷ്യനെന്നേ പറയാൻ പാടുള്ളൂ. ഇന്നങ്ങനെ പറയുന്നത് തെറ്റാണ്, ശിക്ഷാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ പണ്ടങ്ങനെ പറഞ്ഞിരുന്നു, കാരണം അന്ന് മനുഷ്യരിൽ ഒരുപക്ഷെ വലിയ അന്തരം ഉണ്ടായിരുന്നിരിക്കാം. അന്ന് അസുരന്മാരുണ്ട്, കാട്ടാളന്മാരുണ്ട്, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടായിരുന്ന കാലത്താണ് ഇതൊക്കെ എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ മൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയതാണ്, അങ്ങനെയാണ് ആയിരിക്കാം എന്നുള്ളതെല്ലാം അങ്ങനെയാണ്. അത് ആ കാലത്തിൻ്റെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കും. അന്നത്തെ ഓരോ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഇതിൽ വരുന്ന അപകടം പിന്നീട് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്, മനുഷ്യൻ സദാചാരം നിഷ്ഠനായി ജീവിച്ചിരുന്നു, ദുരാചാരികളായി ജീവിച്ചിരുന്നു, അങ്ങനെ ജീവിച്ചിരുന്നു, ഇവരൊക്കെ ഓരോ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നു, ഇവർ പരസ്പരം ആക്രമിച്ചിരുന്നു, ഇതൊക്കെ ആണെങ്കിലും ഇത് അന്നത്തെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതെല്ലാം പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിലും പിക്കാലത്ത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ ഉച്ചനീചത്വങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കി, അതാണ് അപകടത്തെ അപകടം ചെയ്തത്. അതാണ് അതാ കാലത്തിൻ്റെ വിശേഷതയെന്ന് കരുതി അത് ഉപേക്ഷിക്കുകയല്ല, പിന്നെ അതിൻ്റെ പേരിൽ പിൽക്കാലത്ത് വന്നപ്പോൾ ഈ ചണ്ടാളൻ അവൻ ചണ്ടാളനായി തന്നെ ജീവിക്കണം, അവന് ഒരു തരത്തിലുള്ള ഉയർച്ചയും പാടില്ല എന്ന് അസൂയയും കുശുമ്പും എല്ലാം കൊണ്ട് നിയമങ്ങളുണ്ടാക്കി. അതാണ് ഉച്ചനീചത്വങ്ങളെന്ന് പറയുന്നത്. അതാണ് പിന്നീട് സമൂഹത്തിൽ ദ്രോഹത്തെ ഉണ്ടാക്കി. അങ്ങനെ ആ ഉച്ചനീചത്വത്തെ പല ആചാര്യന്മാരും പോഷിപ്പിച്ചു. അതാണ് പിൽക്കാലത്ത് ഉണ്ടായ സാമൂഹിക വിപത്ത് എന്ന് പറയുന്നത്. അതാണ് അതിനാശ്രയിച്ചിട്ടാണ് ഇന്ന് ഇതിനെ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ആ സാമൂഹിക വിപത്തിനെ കണ്ടുകൊണ്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ശരിയാണ് രണ്ടു പക്ഷം വരുന്ന അതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ആ കാലത്തിന്റെ പ്രത്യേകതയും ഇന്ന് കാലത്തിന് വന്ന വ്യത്യാസവും എല്ലാം മനസ്സിലാക്കി വേണം ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജന്മം കൊണ്ടാണോ ഒരുവൻ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, അതോ അവന്റെ കർമ്മമനുസരിച്ചാണോ? ഇവിടെ തന്നെ പറയുന്നു അത് കർമ്മമനുസരിച്ചാണ്. കാരണം അവൻ കർമ്മത്തോടുകൂടിയാണ് വരുന്നത്, പുനർജന്മത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ കർമ്മത്തോടുകൂടി വന്നിട്ട് ഓരോരോ സാഹചര്യങ്ങളിൽ ജനിക്കുന്നു. പിന്നെ ആ ജനിക്കുന്ന സാഹചര്യങ്ങൾ അവനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ സംസ്കാരം അനുസരിച്ചിരിക്കും. അപ്പോൾ അവന്റെ സംസ്കാരം അവന്റെ സാഹചര്യങ്ങളെ അതിജീവിക്കത്തക്ക പ്രബലമായ സംസ്കാരമാണെങ്കിൽ സാഹചര്യമൊന്നും ഒരു വിഷയമല്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ അനിശ്ചയത്തോടുകൂടിയാണ് വരുന്നത്, അത് പുണ്യാധിക്യത്തോടുകൂടിയാണ് ജനിക്കുന്നതെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഒന്ന് ജനിച്ചാലും ശരി അവൻ ആ സാഹചര്യത്തേക്ക് അതിക്രമിച്ചു പോകും. എന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കനുസരിച്ചായിരിക്കണമെന്നില്ല, സന്തതികൾ. അതുകൊണ്ടാണ് ഏത് കുലത്തിലും മഹാത്മാക്കൾ ഉണ്ടാകുന്ന, അതുകൊണ്ടാണ് അത് മാതാപിതാക്കളുടെ ആചരണം അത് എങ്ങനെയായിരുന്നാലും ശരി അതൊന്നും വിഷയമല്ല. സന്താനത്തിൽ അത് ആ സാഹചര്യങ്ങളൊക്കെ അതിക്രമിച്ചു പോകും, അത് ഇല്ല. ഇനി മാതാപിതാക്കൾ സദ്വൃത്തന്മാരാണെങ്കിൽ സന്താനം ദുർവൃത്തനുമാകും. അപ്പോൾ ചോദിച്ചു ചെയ്യുന്ന ശ്രീമതം ഗേഹേ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതോ ശുചിത്വമുള്ളവരുടെ ഐശ്വര്യമുള്ളവരുടെ കുടുംബത്തിൽ പിറക്കുന്നു പുണ്യം കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണ്, അങ്ങനെയും സംഭവിക്കാം. അത് സാധാരണ ജന്മത്തെക്കുറിച്ചല്ല പറയുന്നത്, യോഗ ദർശനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പ്രത്യേകിച്ച് പറയുന്നത്. സാധാരണ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ സദ്വൃത്തരായ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് ദുർവൃത്തരായ സന്താനങ്ങളുണ്ടാകുന്നു? കാരണം അവരുടെ പാപം ഫലമായിട്ടുള്ള ദുഃഖം അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സന്താനങ്ങൾ ഉണ്ടായാലേ പറ്റൂ. അവരുടെ ദുഃഖ നിമിത്തമായിട്ടുണ്ടാകുന്നു. അങ്ങനെ സംഭവിക്കാം. പിന്നെ ദുർവൃത്തരായ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട്? അപ്പൊ അവരുടെ പൂർവ്വ പുണ്യത്തിന്റെ ഫലമായി അങ്ങനെ സംഭവിക്കുന്നു. അത് അവർക്കും ഉണ്ട്, അതിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കർമ്മം, അവനവന്റെ കർമ്മം, അവനവന്റെ കർമ്മത്തിന് അവനവന് ഫലം എന്ന് പറയുന്ന ഒരു സാമാന്യ നിയമം മാത്രമാണ്. അത് പരസ്പരവുമുണ്ട്. ഒരാളുടെ കർമ്മത്തിന്റെ ഫലം വേറൊരാൾക്കും പരസ്പരമായി ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതെവിടെയെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ നിയമത്തെ ഈശ്വരനെ അറിയാവുന്നു. അതാണ് പറഞ്ഞത്, ഭാര്യ കള്ളു കുടിക്കാതെ സൂക്ഷിക്കണം, സൂക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവ് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞതാണ്. അത് ഭാര്യ കള്ളു കുടിച്ചാൽ ഭാര്യയല്ലേ പോകേണ്ടത്? ഭർത്താവ് എന്തിനാ നരകത്തിൽ പോകുന്നത്? യവന്റെ കഴിവുകേട് കൊണ്ടല്ലേ അവള് കള്ളു കുടിക്കാൻ പോയത്. അപ്പൊ അതിന്റെ ശിക്ഷ യവനും കെട്ടണം. ഇത് നമ്മുടെ സ്മൃതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പണ്ടേ സ്ത്രീകൾക്ക് കള്ളു കുടിക്കുന്ന പണിയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നാണ്. ഇതെല്ലാം സ്മൃതിയിൽ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഇത് പറയുന്നല്ലേ, ഇവിടെ പുത്രൻ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പിതാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ഒരാളുടെ കർമ്മവും വേറൊരാളുടെ കർമ്മവുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് കൊണ്ട് ഈ കർമ്മത്തിന്റെ നിയമം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. നമുക്ക് ചിന്തിച്ചാൽ പിടികിട്ടാത്ത അത്ര സങ്കീർണമാണത്. അതുകൊണ്ട് ഇവിടെ പൊതുവായൊരു ഇത് പറയുകയാണ്. ആത്യന്തികമായൊരു നിയമമല്ല. പുണ്യം കൊണ്ട് പുണ്യ സ്ഥലത്ത് ജനിക്കുന്നു, പാപം കൊണ്ട് പാപജന്മത്തെ പുണ്യസ്ഥലത്തല്ല പുണ്യജന്മത്തെ സ്വീകരിക്കുന്നു, പാപം കൊണ്ട് പാപജന്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പുണ്യപാപങ്ങളോടുകൂടി തന്നെ വരണം.